ഒരാൾ നമ്മളോട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കാര്യം സംസാരിക്കുമ്പോഴും ഇയാൾ അതിന് പരതുന്നത് അതിന് വേറെ എന്തെങ്കിലും രഹസ്യമായ അർത്ഥമുണ്ടോ, അതിന് വേറെ നാനാർത്ഥങ്ങളുണ്ടോ, ഇതിങ്ങനെ പരതിക്കൊണ്ടേയിരിക്കും. ചിലരുടെ ഒരു സ്വഭാവമാണ്, മോശം സ്വഭാവമാണ്. അപ്പൊ അയാളടുത്ത് നമുക്ക് ഒരു കാര്യവും നേരിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്നയാൾ ശ്രദ്ധിക്കില്ല. അയാളെപ്പോഴും ചിന്തിക്കുന്ന എന്താണ്? ഡബിൾ മീനിങ് ആണ്, ഇതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ട്. അത് അയാളുടെ ബുദ്ധിയുടെ പ്രശ്നമാണ്, ആ വ്യക്തിയുടെ ബുദ്ധിയുടെ ഒരു തകരാറാണ്, അയാളുടെ ബ്രെയിനിന്റെ ഒരു കുഴപ്പമാണ്. അങ്ങനെ ഡബിൾ മീനിങ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. അങ്ങനെ ഡബിൾ മീനിങ് സംസാരിക്കുന്നതോട് സംസാരിക്കാൻ ഒഴിവാക്കുക, അങ്ങനെ ആരെങ്കിലും സംസാരിക്കണം. പക്ഷെ നമുക്കങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റാര് സംസാരിക്കുന്ന കേട്ടാലും അവിടെയൊക്കെ ഈ ഡബിൾ മീനിങ് ശ്ലേഷം എന്ന് പറയും, അലങ്കാരത്തിനും മറ്റും ഉപയോഗിക്കുന്നതാണ്. അത് സാഹിത്യത്തിനൊക്കെ അത് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അത് ഒരു സാഹിത്യത്തിന്റെ ഭംഗിയാണ്. പക്ഷെ നമ്മൾ സാധാരണ ഭാഷയിൽ അതിന്റെ ആവശ്യമില്ല. എപ്പോഴും ഇവിടെ എന്താണ് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത്, നേരിട്ട് കാര്യം പറയുന്നു. അങ്ങനെയാണെങ്കിലേ കമ്മ്യൂണിക്കേഷൻ ശരിയാവും. നിങ്ങൾ ഒരു എന്താണ് കുറച്ച് ഗൗരവമുള്ള ഒരു വിഷയം ഒരു മീറ്റിംഗിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്കും മനസ്സിലാക്കണം, അവർ പറയുന്നത് നമുക്കും മനസ്സിലാക്കണം. അവിടെ ഈ പറയുന്ന ഈ കൊനിഷ്ഠ വിദ്യ എന്താണ്, ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറമെ വേറെന്ന് പറയുക, പറയുന്നതിന് വേറൊരർത്ഥം ഉണ്ടായിരിക്കുക, വ്യംഗ്യ ഭാഷ, അത് അതൊരു മാന്യമായ സംഭാഷണ രീതിയല്ല. ഇവിടെ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതൊരു വലിയ കഴിവെന്ന വിചാരിക്കും. ആ വ്യംഗ്യ ഭാഷ ബുദ്ധിസാമർത്ഥ്യമൊന്നും ചിലർ വിചാരിക്കുന്നുണ്ട്. എന്താണ് വ്യംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നത് എന്തോ ഒരു വലിയ ബുദ്ധിസാമർത്ഥ്യമാണ്. ഒന്ന് പറയും വേറൊരു അർത്ഥമായിരിക്കും, അത് കേൾക്കുമ്പോൾ മനസ്സിലായി പോകുന്നു. അത് അത് ശരിയായ ഒരു എന്താണ് നമ്മുടെ സംഭാഷണത്തിൽ കമ്മ്യൂണിക്കേഷൻ അത് അംഗീകരിച്ചിട്ടുള്ള ഒരു രീതിയല്ല. എപ്പോഴും ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നു നമ്മൾ. എന്താണോ പറയുന്നത് അതിന്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന തന്നെ ആയിരിക്കണം അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമേ അതിൽ വരാവൂ, വേറൊരർത്ഥം വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ആശയവിനിമയം സാധ്യമല്ലാതെ വരും, കുഴപ്പം. അതുകൊണ്ട് നമ്മൾ പറയുന്ന കേൾക്കുമ്പോഴും ഈ പറയുന്നതല്ല അതിന്റെ അർത്ഥം, അതിന്റെ പിന്നിൽ വേറെ ഒരർത്ഥമുണ്ടെന്ന് പറഞ്ഞ് ചകഞ്ഞു പോകരുത്. അങ്ങനെ പറയുക, എഴുതുക, ചിന്തിക്കുക, ഇതിനൊന്നും അങ്ങനെ ഒരു സംഗതിയെ വരാൻ പാടില്ല. അതൊരാളുടെ മനസ്സിന്റെ വക്രതയെ കാണിക്കുക. പക്ഷെ ചിലരുടെ ബ്രെയിൻ അങ്ങനെ ചിന്തിക്കും, അവരാരോട് സംസാരിച്ചാലും ഈ പറയുന്ന പോലെ അതിന്റെ വ്യംഗ്യമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് മോശം കാര്യമാണ്. ഒരാരെക്കുറിച്ചും പറയാം, അയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശം അതല്ല, അത് വേറെയാണെന്ന് പറയും. അത് അവരുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. ഞാൻ ഇന്നലെ എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട എന്ന് വന്നാൽ പ്രശ്നം പ്രദേശമായിരുന്നു. വിശ്വാസത്തിൽ ഉപരി സുതാര്യത എല്ലാവരും അംഗീകരിച്ച് മുന്നോട്ട് പോകണം. വിശ്വാസ്യതയും സുതാര്യതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ശരി. വിശ്വാസ്യത മറ്റൊരാളെ നമ്മളിൽ ഒന്നെങ്കിലും മറ്റൊരാളെ മറ്റൊരാളെ കേട്ടില്ല, അത് ബാക്കി കേട്ടില്ല. മറ്റൊരാളെ ആ വിശ്വാസ്യത എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയണം നിങ്ങൾ എന്നോട് വിശ്വാസ്യത ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതെന്റെ ഒരു ഡിമാൻഡാണ്. എന്തിനാണ് ഞാൻ നിങ്ങളോട് വിശ്വാസ്യത ആവശ്യപ്പെടുന്നത്? എന്തിനാണ്? ഞാൻ നിങ്ങളോട് പറയണം നിങ്ങളെല്ലാം എന്നോട് വിശ്വാസ്യതയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ഡിമാൻഡ്? എന്താണ് അവിടെ? ആ എന്ത് താല്പര്യത്തിന് പ്രശ്നം? വിശ്വാസ്യത എന്ന് പറയുമ്പോ എന്താണോ അതിന്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും എന്നെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? എന്റെ തെറ്റായാലും ശരിയായാലും നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എന്നും എന്നോട് കൂറുള്ളവനായിരുന്നു. ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയുന്നത് പറഞ്ഞാൽ പാർട്ടിയുടെ അടിമയാണ്, ഞാൻ പാർട്ടിയോട് വിധേയത്വമുള്ളവനാണ്. രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ ഈ നേതാക്കന്മാരെന്ത് ചെയ്താലും അവരിൽ കൂറുള്ളവനായിരിക്കും. കാരണം എന്താണ്? ഈ ആള് ആ നേതാവിന്റെ വിശ്വസ്തനായിരിക്കും. നേതാവ് എന്ത് തോന്നിയവാസം ചെയ്തു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? അതിനേക്കവൻ ന്യായീകരിച്ചുകൊണ്ടേ. ഇതാണ് വിശ്വാസ്യത എന്ന് പറയുന്നത്. ആരാണോ നിങ്ങളോട് വിശ്വാസ്യത ആവശ്യപ്പെടുന്നത് അവനെ സൂക്ഷിക്കണം. അവനെന്ത് ചെയ്യുന്നു? നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ആവശ്യപ്പെടുന്നത്. അവന് എന്ത് ചെയ്യുന്നു? അനാവശ്യമായി ഒരു കടപ്പാട് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിരിക്കും. ആ സഹായത്തിന്റെ എത്രയോ ഇരട്ടി നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. എന്നും നിങ്ങൾ വിശ്വസ്തനായിരിക്കുമെന്ന് വെച്ചാൽ അവന്റെ എല്ലാ നന്മയും തിന്മയും എല്ലാം നിങ്ങൾ ന്യായീകരിക്കണം. എല്ലാത്തിനും അവനോടൊപ്പം നിൽക്കണം. അവനെ നിങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. അവന്റെ തെറ്റുകളെ കണ്ടാൽ കണ്ടില്ലെന്ന് കടിക്കണം, തെറ്റാണെന്നു ബോധ്യം വന്ന. ഇങ്ങനെ ഒരുപാട് ബാധ്യതകളും വിശ്വാസത്തിൽ ഒരുപാട് ബാധ്യതകളും. സുതാര്യത എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ സുതാര്യത എന്ന് പറഞ്ഞാൽ എന്താണോ എന്താണ് സുതാര്യത? ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കും ബോധ്യമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് ബോധ്യപ്പെടാൻ കഴിയണം. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ കഴിയണം. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ എനിക്ക് അത് ബോധ്യപ്പെടണം. അപ്പോ അത് ശരിയാണ് ചെയ്തിരിക്കുന്നത്. തെറ്റാണെങ്കിലോ അതും എനിക്ക് ബോധ്യപ്പെടണം. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന് വേണ്ടത് എന്താണ്? സുതാര്യതയാണ്. വിശ്വാസ്യത എന്ന് പറയുന്നത് വലിയ കപടമാണ്, കപടമായ കാര്യമാണ്. ഞാൻ കിഴക്കോട്ട് പോകുന്നു, നിങ്ങൾ പടിഞ്ഞാറോട്ട് പോകുന്നു. ഒന്ന് ഞാൻ എങ്ങോട്ട് പോയെന്ന് നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ എങ്ങോട്ട് പോകുന്നെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോ ഞാൻ നിങ്ങളോട് പറയണം നിങ്ങള് വിശ്വസ്തനായിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുതാര്യത എന്ന് പറയുന്ന അവിടെ ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസ്യതയെ നിലനിർത്താം. അത് സാധാരണ നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ബന്ധമാണ് ഈ വിശ്വാസ്യത എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം ആണ് ഏത് വ്യക്തികളും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്ന സുതാര്യതയാണ്. രണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസ്യതയുടെ പേരിൽ നിന്ന് കാര്യം വിലക്കെടുക്കുക, ആരെയും വിലക്കെടുക്കുക. ഒരു നേതാവ് അനുയായികളെയൊക്കെ വിശ്വസ്തരാക്കുക എന്ന് വെച്ചാൽ അവരെയൊക്കെ വിലക്കെടുക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ബൗദ്ധികമായി കീഴ്പ്പെടുത്തും, ചിലപ്പോൾ സാമ്പത്തികമായി വിലക്കെടുക്കും, ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ കൊണ്ട് വിലക്കെടുക്കും, ചിലപ്പോൾ വലിയ വലിയ പ്രലോഭനങ്ങൾ സംഭവിച്ചിട്ട് വിലക്കെടുക്കും. അപ്പൊ അവരെല്ലാം നേതാവിനോട് വിശ്വാസ്യത പുലർത്തും, നേതാവ് അനുയായിയിലും വിശ്വസിക്കും. ഇത് വളരെ മോശം കാര്യമാണ്. സുതാര്യത എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കച്ചവടമില്ല, ഒരു തരത്തിലുണ്ട്. പരസ്പരം മനസ്സിലാകുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അത്രയുള്ളൂ. അപ്പൊ മനുഷ്യബന്ധങ്ങളുടെ വേണ്ടത് ആ സുതാര്യതയാണ്, അല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള വിശ്വാസ്യത അല്ല. പിന്നെ ഈ വിശ്വാസ്യതയുള്ളിടത്തെല്ലാം നിങ്ങളെപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തിനെ കുറിച്ച്? എന്താണ് വിശ്വാസ്യതയുള്ളിടത്തെല്ലാം നിങ്ങളെപ്പോഴും പരാതിപ്പെടും. അവയെന്നെ ചതിച്ചു ചതിച്ചു വഞ്ചന, ഇങ്ങനെ പരാതികളുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ വേറൊരുത്തനോട് പറയണം, നീ എന്നും എനിക്ക് വിശ്വസ്തനായിരിക്കണം. പക്ഷെ വിശ്വസ്തനായിരിക്കണം വേണ്ടെന്ന് അയാളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അയാൾ തീരുമാനിക്കണം, ഇയാളോട് വിശ്വസ്തനായിരിക്കേണ്ട കാര്യമില്ല, ഇയാൾ കുഴപ്പമാണ്. മനസ്സിലായി? ഇയാളുടെ വിശ്വാസം എന്നിൽ അടിച്ചേൽപ്പിച്ചത് ഇയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇയാൾ വിശ്വാസം എന്നിൽ അടിച്ചേൽപ്പിച്ചത് അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇയാൾ ഞാൻ വിശ്വസ്തനായിരുന്നാൽ ഞാനൊരു മണ്ടനാണ് എന്ന് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാണ് പിന്നെ അതിൽ നിന്ന് അയാൾ പിന്മാറിക്കഴിഞ്ഞാൽ അപ്പൊ പറയുന്നുണ്ടോ ഇന്നലെ വരെ അയാൾ വിശ്വസ്തനായിരുന്നു, ഒരാൾ വഞ്ചകനാണ്. അപ്പോ എപ്പോഴും വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നവരെപ്പോഴും വഞ്ചനയെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിന്ന് സുതാര്യത എന്ന് പറയുന്നൊരു സംഗതി കാണത്തില്ല. നേരെയോ നേരെയോ ആർജവം അത് കാണത്തില്ല. അത് വായിച്ചു. ഞാൻ ഇന്നലെ എവിടെ ഉറങ്ങി എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട എന്ന് ഒന്നാണ് വാർത്തപ്രദേശമായി പറഞ്ഞു. അത് വിശ്വാസത്തിൽ സുതാര്യത എല്ലാവർക്കും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ്. അതിന് കിട്ടാൻ ശിക്ഷാ നടപടി അനിവാര്യമായി മാത്രമാകുകയും വേണ്ടി വരും. ഇവിടെ എന്തോന്ന് ശിക്ഷ, അതായത് ശിക്ഷ കാരണം വിശ്വാസ്യത പറയുമ്പോൾ അതിനകത്ത് കപടതയാകും. ശിക്ഷയുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത് താല്പര്യ സംരക്ഷണമാകാം. ശിക്ഷയുടെ കാര്യം എവിടെ പറഞ്ഞു? അതിലേക്ക് ഒരു ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ, ഒരു ഗ്രൂപ്പിൽപ്പെട്ട അംഗങ്ങൾക്ക് എന്താണ് അവർക്ക് വേണ്ടത്? ഒരു ഞാൻ പറയുന്നത് നിർത്തവിടെ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞ ശിക്ഷയുടെ കാര്യം പറഞ്ഞ അതല്ല. ഗ്രൂപ്പ് എത്തിക്സ് എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ കൂടിച്ചേരും തീരുമാനിക്കുകയാണ് നമുക്ക് ഇതാണ് ഇങ്ങനെ പോകേണ്ടത് മുന്നോട്ട്. അതിനാണ് ഗ്രൂപ്പ് എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിന്റെ ധാർമ്മികത ഇതെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നതാണ്, അല്ലാതെ ഒരാളെ നിശ്ചയിക്കുന്നതല്ല. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയല്ല. എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്നു. ശരി, നമ്മളുടെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാവരും കൂടെ ഇങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നിടത്ത് തീരുമാനിച്ചു കഴിഞ്ഞു. ആ രേഖ എല്ലാവരും അംഗീകരിച്ചു, രേഖാമൂലമായി നിയമപരമാണ്. പിന്നെ ആരെങ്കിലും ഒരാൾ അതിനെ ആ നിയമത്തിൽ ലംഘിച്ചു കഴിഞ്ഞാൽ അവിടെ എന്നെ ശിക്ഷ എന്ന് ഞാൻ പറഞ്ഞു, അല്ല ഈ പറഞ്ഞിരിക്കുന്നു. അവിടെ എന്ത് ചെയ്യും ആ വ്യക്തി? അതിന്റെ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. നമ്മുടെ രാജ്യത്തെ നിയമം പോലെ നമ്മുടെ ഭരണഘടന തുടങ്ങുന്ന എങ്ങനെയാണ്? വ്യക്തമായി പറഞ്ഞ അല്ല, വ്യക്തമായി പറ കേൾക്കുന്നില്ല, അതുകൊണ്ടാ വീതി പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോ ഈ ഭരണഘടന എന്ന് പറയുന്ന ഉണ്ടാകുന്ന ഈ രാജ്യത്തെ ജനങ്ങളാണ്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ചേർന്ന ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് അതിന്റെ തുടക്കത്തിൽ. മനസ്സിലായ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നതിന് ഒരുപാട് ചർച്ച ചെയ്ത് ഭരണഘടന അസംബ്ലിയിൽ തെരഞ്ഞെടുത്ത ആൾക്കാരാണ് ആയിരുന്നു കൂടുതൽ. അവരെല്ലാം കൂടെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഇതെങ്ങനെ തുടങ്ങണം. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളാണ് ഇതുണ്ടാകുന്നത്, നിയമവ്യവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ എവിടെയും ഒരു ഗ്രൂപ്പിൽ, അതാണ് ഞാൻ പറഞ്ഞ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെയാണ്, എല്ലാവരും കൂടെ കൂടി ചേർന്നാണ് നിയമം ഉണ്ടാക്കേണ്ടത്. പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കിയത്, ആ നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ, ഏത് നിയമം ലംഘിച്ചാൽ ഓരോ പൌരനും ശിക്ഷാർഹനാണ്. മനസ്സിലായോ? ഏത് ഗ്രൂപ്പിലായാലും അങ്ങനെ ഒരു നമ്മളൊരു ധാർമ്മികത നിർണയിച്ചു കഴിഞ്ഞാൽ, ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുണ്ടാർമ്മികത നിയമത്തെ അനുസരിച്ച്. ഒരുപാടൊന്നും പറഞ്ഞ് വാക്കുകളിട്ട് കളിക്കണ്ട, കാര്യം പറഞ്ഞോ, അർത്ഥമറിയാതെ വാക്കുകൾ പ്രയോഗിക്കരുത്. ആലങ്കാരിക പ്രയോഗങ്ങളുടെ ആവശ്യം. നമ്മളൊരു വാക്ക് പ്രയോഗിക്കുമ്പോൾ കൃത്യമായ അർത്ഥം മനസ്സിലാക്കി പറഞ്ഞാൽ ഒരുപാട് അലങ്കാരങ്ങളുടെ ആവശ്യം. നിയമത്തെ പരിപാലിക്കുക, അതാണ് ധാർമ്മികത, വേറൊന്നുമില്ല. ഈ രാജ്യത്തിന്റെ ധാർമ്മികത എന്തെന്നിട്ട് ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക. നമ്മളൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലെ നിയമങ്ങൾ പാലിക്കുകയാണ് അതിലെ ധാർമ്മികത. അപ്പോ അത് പാലിക്കാൻ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും ഒരു വ്യക്തി ആ നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ അയാൾ ശിക്ഷാർഹനാണ്, ഒരു സംശയമില്ല. ആ ശിക്ഷ ഏറ്റവും അയാൾ കയറാവും. അതാണ് ശിക്ഷയുടെ കാര്യം ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ആ ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വേറൊരാളെ അടിച്ചേൽപ്പിക്കുന്നതല്ല, അയാൾ അതർഹിക്കുന്നവനാണ്, അയാൾ സ്വീകരിക്കണം, സ്വീകരിച്ചേ പറ്റും. അതിനെ കുഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ നിയമവ്യവസ്ഥയെ സ്വീകരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പ്രശ്നം തീർന്നില്ലെന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് പ്രധാനം. ലളിതമായ ഭാഷ ഉപയോഗിക്കുക, മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകത്തക്ക രീതി ഉപയോഗിക്കുക ഭാഷ. ഇവിടെ ഇക്കാര്യത്തിന്റെ വിശദമായ രൂപരേഖ കൊടുക്കണം, അത് പരിചയപ്പെടുത്തി എത്തിക്സ് ഇന്റഗ്രിറ്റി. എല്ലാവരും എല്ലാവരും പൊതു ധാരണ വന്നാൽ എല്ലാം സുഖമായി കൊണ്ടുപോകുന്നതിന് സാധിക്കും. ഓണസ്റ്റി സൂക്ഷിക്കാൻ കഴിയും. തന്ത്രമല്ല ആവശ്യം, സുതാര്യതയാണ് ആവശ്യം. കണക്ക് തന്ത്രമല്ല ആവശ്യം, അത് ഒരിക്കലും ആവശ്യമില്ല. ആഗോളതലത്തിൽ കമ്പനി നടത്തുന്ന വ്യക്തികളെ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു ചിന്തിക്കേണ്ടതല്ല. അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച് ക്രെഡിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഇന്റഗ്രിറ്റി എണ്ണയിട്ട് കൊടുത്താൽ മതിയെന്ന ഗുരുവിന്റെ വചനം സാർത്ഥമാകണം. ധർമ്മത്തിന്റെ വിപുലമായ അർത്ഥം ഒരുവരും മറ്റൊരാളുടെ കാര്യം വിധിക്കേണ്ടതായിട്ട് ആവശ്യം വരികയില്ല. നിയന്ത്രണം അതായത് മ്യൂച്വൽ റെസ്പെക്ട് പരസ്പരം ബഹുമാനം ആവശ്യമാണ്. അത് വേണ്ടതാണ്. ഗുരുവേറെ അന്വേഷിക്കുക. പരസ്പരം ബഹുമാനത്തിൽ പോവുകയാണ് പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത്. ഇതാണ് പ്രധാനം. എത്തിക്സിന് ചേർന്നത് ആണ് വേണ്ടത്. പൗരോഗ്യശീലം അടിമകളെ കാത്ത സമ്പ്രദായം നമുക്ക് അത് ആവശ്യമില്ല. പുന്നശ്ശേരി നിലകണ്ഠ ശർമ്മ ഒന്ന് ഇരുവിനെ കണ്ടപ്പോൾ ഊണുനൂലിന്റെ കാര്യം ബ്രഹ്മസ്വം ഒഴിച്ച് അത് വന്ന് കണ്ടപ്പോ പറഞ്ഞൊന്നുമില്ല. ആവശ്യമില്ല. ഗുരുവിനെ കണ്ടപ്പോ പറഞ്ഞ കാര്യമൊന്നും അല്ല എന്ന്. ഗുരുവിനെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം വ്യക്തിനിഷ്ഠമായി ഇരിക്കുന്നത് കോഡ് ഓഫ് എത്തിക്സ് പ്രധാനമായും കമ്പനിയിലാണ് വരുന്നത്. ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ധരിച്ചു വന്നാൽ എല്ലാവർക്കും അത് ബോധ്യമാകാം. പരസ്പരം ബോധ്യം ഉണ്ടായില്ല, വിശ്വാസമല്ല, കൂറല്ല, എല്ലാവർക്കും തുല്യരാണ്, സർവരും തുല്യരാണ്, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ബോധ്യമാകണം. ബോധ്യമായി തന്നെ ദൈവത്തെ വിശ്വാസം എന്ന സത്യത്തിന്റെ കാര്യമായി മാറാൻ സാധ്യത. ഈശ്വര വിശ്വാസം ഉൾപ്പെടെയുള്ള സത്യത്തിന് വിധേയമാകുന്നുണ്ടല്ലോ. ബോധമുള്ളവർ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുന്നതല്ല, ബോധവൽക്കരണമാണ് ആവശ്യം. അതെല്ലാം അസംബ്ലിയിൽ മാറ്റി വെക്കുകയും എങ്ങനെ അമ്മയിൽ നടപ്പിലാക്കാം എന്നുള്ളത് ചിന്തിച്ച് എല്ലാവരും ഒരുപോലെ നിന്ന് ഈശ്വരത്തിൽ പ്രവർത്തിക്കുകയാണ്. ശരി, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ചമത്കാര ഭാഷ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമാണ്, ആലങ്കാരിക ഭാഷ ഒന്നും വേണ്ട. ആൾക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞാനിപ്പോ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ, നിങ്ങൾ സമൂഹത്തിൽ പോയി പറയുമ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല. അത് വീണ്ടും തന്നെ ലളിതമാക്കി ലളിതമാക്കി വേണം പറയാൻ. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ മണ്ഡലത്തിലുണ്ടായ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനം ഭാരതത്തിൽ നവീനവും പരിഷ്കൃതവുമായിരുന്നു. എവിടുന്ന് കിട്ടിയതാ? എവിടുന്ന്? അതിന്നിപ്പോ ഇവിടെ വായിക്കേണ്ട കാര്യമില്ല. അതെവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവരും വായിച്ചോളൂ. പ്രിയദർശനം ഇല്ലെന്ന് അതാ ഞാൻ ചോദിച്ചത്. പ്രിയദർശനം എഴുതി വെച്ചിരിക്കുന്നത് ആർക്കും വായിക്കാനുണ്ട്. ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വായിക്കും. നമ്മളെ എന്തെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുമ്പം ഒരിക്കലും അത് കോപ്പി ചെയ്യരുത്. അത് നമ്മള് അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ ഏത് കാര്യമായിരിക്കും നമ്മളതിന്റെ അത് എടുക്കുകയും അതിലാവശ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആവശ്യമില്ലാത്ത തള്ളിക്കളയുകയും ഒക്കെ ചെയ്യണം. ഏതിലും കുറച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും കാണും. അത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്ന് പറയുന്നത് അത് മിക്ക ഒരു സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ അവസരോചിതമായ രീതിയിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് തന്നെ ഞാൻ പൊതുവെ പറയുകയാണ്. ആരെഴുതിയായാലും ശരി, നമ്മൾ സാന്ദർഭികമായി ആവശ്യമുള്ളത് പറയുക, സന്ദർഭത്തിൽ ആവശ്യമില്ലാത്ത കളയുക. ആവശ്യമുള്ളത് പറയുക, ആവശ്യമില്ലാത്ത കളയുക. ആ ഒരു രീതി സ്വീകരിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോ പൊതുവെ ഞാൻ പറഞ്ഞു വന്നതിനെ കുറിച്ച് എന്താണ് ധർമ്മം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ല നമ്മള് എന്താണ് ധർമ്മപ്രചാരകരാണ്, ധർമ്മത്തെ കുറിച്ചാണ് എപ്പോഴും പറയുന്നത്, ധർമ്മത്തിന്റെ പേരിലാണ് പുറത്തിറങ്ങുന്നത് ആണെങ്കിൽ ധർമ്മം എന്തെന്ന് അറിഞ്ഞിരിക്കും. ആ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ധർമ്മം? എന്താണ് ധർമ്മം? നിയമത്തെ അനുസരിക്കുക. എന്താണ് ധർമ്മം? എവിടെ പണ്ട് പറഞ്ഞിരുന്നത് ജാതപൗർണ്യത്തെ അനുസരിക്കുന്നതാണ് ധർമ്മമെന്ന് പറയും. ഇന്ന് പറയുന്ന ഇന്നത്തെ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതല്ല വേറെ ധർമ്മത്തിന് അർത്ഥമൊന്നുമില്ല. ഈ ബോധം വേണം. നിയമത്തെ നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അധർമ്മിയാണ്. അടുത്ത കാലം എന്ന് വെച്ചാൽ 1908 ഇന്നലെ ആറാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നതാണോ അടുത്ത കാലം? ഏഴാം നൂറ്റാണ്ടൊക്കെയാണ്. ശങ്കരാചാര്യ ശേഷമെന്ന് പറയും. ശങ്കരാചാര്യ എട്ടാം നൂറ്റാണ്ടിലാണ്. അതെല്ലാം ശങ്കരാചാര്യ എട്ടാം നൂറ്റാണ്ടിലാണ്. അത് ഇത്രയും മുമ്പ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പഴയ തമിഴ്നാട്, നമ്മളൊക്കെ പഴയ തമിഴ്നാടാണ്. ഇവിടെ എന്ന് മുതലാണ് അത് നടപ്പിലായി എന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതൊക്കെ ഏത് കാലം? എട്ടാം നൂറ്റാണ്ടിലൊക്കെ. അതായത് ചാതുർവർണ്ണയം എന്ന് പറയുന്നത് അപ്പോ ബുദ്ധന്റെ കാലത്തുണ്ടായിരുന്ന സംഭവം ആണ് ബുദ്ധനെ എതിർത്തത്. ബുദ്ധന്റെ കാലം ഏതാണ്? ഏതാണ്? 2500 വർഷം മുമ്പാണ് ബുദ്ധന്റെ കാലം. അതാണ് ബുദ്ധനെ എതിർത്ത് അന്നേ ഉള്ളതാണ് ചാതുർവർണ്ണയം. പിന്നെ അത് ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും. ചില സമയത്ത് അതിന് ശക്തി കുറയും. ബുദ്ധം വന്നപ്പോൾ ശക്തി കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, അങ്ങനെയൊക്കെ വരും. പിന്നെ ഓരോ രാജ്യങ്ങളുടെ ഓരോ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഒരു ആ രാജാവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് കുറയും കൂടിയും ചെയ്യും. ഇത് പറയുന്നത് കേരളത്തിന്റെ കാര്യമല്ല, ഇന്ത്യ മുഴുവൻ ഉള്ള കാര്യം പറയുന്നു. കേരളദേശത്ത് പല കണക്കുകളും പറയുന്നുണ്ട് പല രീതിയിൽ. മഹാഭാരതമൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ മഹാഭാരത കാലത്ത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് തർക്കമുള്ള കാര്യങ്ങളാണ്, കൃത്യമായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരശുരാമൻ ഇവിടെ വന്നിട്ട് ചേര ചോള രാജാക്കന്മാരെയൊക്കെ കൊന്നിട്ടുണ്ട്. പരശുരാമന്റെ കാലം എന്ന് പറയുന്നത് ചാതുർവർണ്ണത്തിന്റെ ഏറ്റവും ശക്തിയുള്ള കാലമാണ്. അതൊക്കെ ഏത് കാലമാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ പ്രയാസമാണ്. അതൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു, ചില സമയത്തില്ലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പരശുരാമൻ ഇവിടെ വന്ന് ഇവരെയൊക്കെ കൊന്നിട്ടുണ്ടെന്നാ പറയും ഈ നമ്മുടെ തമിഴ്നാട്ടിൽ. ഇതല്ലേ ഞാൻ പറഞ്ഞത്, മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു ചോള ചേര രാജാക്കന്മാരെയൊക്കെ കൊന്നു എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു. അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റും. ശരി.